എന്ന് പറയാം. തുര്യൻ അസത്യമാണ്, തുര്യൻ അസത്യമാണ്, ബ്രഹ്മ അസത്യമാണെന്ന് പറയാം. എപ്പോ തുര്യനെ കുറിച്ച് അറിയുന്നു, അറിയുന്ന തുര്യൻ, അറിവിന് വിഷയമാകുന്ന തുര്യൻ, അല്ല അറിയപ്പെടുന്ന തുര്യൻ, അങ്ങനെ ഒരു അറിയപ്പെടുന്ന തുര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയപ്പെടുന്ന തുര്യൻ അത് അധ്യസ്ഥമാണ്. എന്തുകൊണ്ട്? അത് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ. അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അറിവിന് വിഷയമായി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? അറിവിന് വിഷയമായെന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു? തുര്യൻ എന്ത് സംഭവിച്ചു? എന്താണ് പറയുന്നത്? തെളിച്ച് പറയുക. അതിന് അത് സ്വാഭാവികമായി, ഉപാധി ഉണ്ടായി. സ്വാഭാവികമായ എന്തും അസത്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നേരെ മനസ്സിലാക്കും. എല്ലാ സ്വരും നീ പറയുന്നുണ്ടെന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ചിന്തിക്കുന്നത്. എന്താ പറയുന്നത് കേൾക്കുന്നു, ഇവിടെ കേട്ട് ഇവിടെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അതിന്റെ പ്രധാനമായ പോയിന്റുകൾ എന്താണെന്നുള്ള മനസ്സിലാക്കി. ബ്രഹ്മം അസത്യമാണെന്ന് പറയാമോ? പറയാം. സത്യമാണെന്ന് പറയാമോ? പറയാം. സത്യമാണെന്ന് എങ്ങനെ പറയും? സത്യമാണെന്ന് എങ്ങനെ പറയും? കേട്ടില്ല. അറിവിന് വിഷയമാകാതെ അറിയാതെ പിന്നെ ബ്രഹ്മസത്യം എന്നെങ്ങനെ പറയും? ബ്രഹ്മത്തെ അറിയാതെ, അറിയാത്ത ബ്രഹ്മത്തെയാണ് സത്യം എന്ന് പറയുന്നത്. അറിയാത്ത ബ്രഹ്മം സത്യം എന്ന് പറഞ്ഞാൽ അറിയാത്ത ബ്രഹ്മത്തെ പിന്നെ സത്യം എന്ന് പറയും? അറിയാതെയാണോ പറയും? സ്വയം പ്രകാശമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. സ്വയം പ്രകാശമാണ്, സ്വയം പ്രകാശമായിരിക്കുന്ന ബ്രഹ്മത്തെ അപ്പൊ പിന്നെ എങ്ങനെ അറിയും? അറിഞ്ഞാൽ അത് സത്യമല്ല എന്ന് പറയും. അറിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിന് സത്യം എന്ന് പറയും? എങ്ങനെ പറയും? അതിനെ അറിയാനും വേറെ അറിവ് ആവശ്യമില്ലാന്ന് അറിഞ്ഞില്ലേ? അപ്പൊ അറിഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ എങ്ങനെ അത് സത്യമാവും? അത് ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചല്ല പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച്, ബ്രഹ്മത്തെ കുറിച്ച് അറിവിനെ കുറിച്ചല്ല പറയുന്നത്. ബ്രഹ്മം ബ്രഹ്മത്തെ അറിയാം, അറിയാൻ പറ്റില്ല എന്നുള്ളതല്ല. ബ്രഹ്മത്തെ അറിയുന്ന എങ്ങനെ? അത് സ്വയം പ്രകാശമാണ്, നിരുപാധികമാണ്, അറിവിന് വിഷയമാകുന്നില്ല, ഇങ്ങനെയൊക്കെ അറിയും. അറിയുമ്പോ തന്നെ അത് അറിവിന് വിഷയമല്ല. എന്തുകൊണ്ട് അറിവിന് വിഷയമല്ല? അത് സ്വയം പ്രകാശമാണ്, അതിന്റെ ആവശ്യമില്ല. ഈ തരത്തിലൊക്കെ ബ്രഹ്മത്തെ അറിയല്ല. ബ്രഹ്മത്തെ അറിയാതെ ഇതൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് ബ്രഹ്മത്തെ ഒരാൾ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. അതിന് വിഷയമായി അറിഞ്ഞാൽ അത് ശരിയായ അറിവ്, ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ്, സ്വയം പ്രകാശിക്കുന്ന അറിവായിരിക്കുന്ന ഒന്നിന് അതിന്റെ ആവശ്യമില്ല, വിഷയമായി അറിയേണ്ട കാര്യമില്ല, അത് അവിഷയമാണ്, അപ്രമേയമാണ്. ഇങ്ങനെയൊക്കെ അറിയാം. ഇങ്ങനെ അറിയുന്നത് കൊണ്ട് അത് ബ്രഹ്മത്തിന്റെ സ്വരൂപം അതിനെതിരല്ല ഈ അറിവ്. ബ്രഹ്മത്തിന്റെ സ്വരൂപം ഇങ്ങനെയാണ്, സ്വയം പ്രകാശമാണ്, അത് അറിവിന് വിഷയമല്ല, അറിവിന് വിഷയമല്ല, അറിവ് വിഷയം അറിവ് അപ്രമേയമാണ് എന്നെല്ലാം അറിയുന്നത് ബ്രഹ്മത്തിന്റെ വാസ്തവമായ ആ സ്വരൂപത്തിനെതിരായ കാര്യങ്ങളാണ്. ഇപ്പൊ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അപ്രമേയമായി അറിയുന്നു, അവിഷയമായി അറിയുന്നു, സ്വയം പ്രകാശമായി അറിയുന്നു, ഇതിന്റെയൊക്കെ അർത്ഥമൊന്നും. എന്നാൽ അത് അജ്ഞേയമല്ല. അജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനേ പറ്റുന്നില്ല, നമുക്കറിയാനേ പറ്റുന്നില്ലെന്ന്, അതാണ് അജ്ഞേയം. ഇതിന്റെ അടിയിൽ ഇരിക്കുന്ന ഈ ഭൂമിയുടെ അടിയിൽ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അജ്ഞേയമാണ് ഈ മേശ, അടച്ചു വച്ചിരിക്കുന്ന മേശ, ഇതിന്റെ അകത്ത് എന്താ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അജ്ഞേയമാണ്, അതുപോലെ ഒന്നല്ല. അജ്ഞേയമല്ല, അജ്ഞേയം എന്ന് പറഞ്ഞാൽ അജ്ഞേയമല്ലാത്തതെന്നുള്ള. അജ്ഞേയം എന്ന് പറയുന്നു, അപ്രമേയം എന്ന് പറയുന്നു ഒന്നല്ല. അവിഷയം എന്ന് പറയുന്നു, അജ്ഞേയം എന്ന് പറയുന്നത് ഒന്നല്ല, രണ്ടും രണ്ടാണ്. ബ്രഹ്മ അജ്ഞേയമല്ല, അജ്ഞേയമല്ല എന്നാൽ അത് ജ്ഞേയമാണോ ജ്ഞേയവുമല്ല, അതാണ് പ്രത്യേകം. അത് ജ്ഞേയവുമല്ല, അജ്ഞേയവുമല്ല, എന്നാൽ അതെന്താണ്? അപ്രമേയമാണ്. അപ്പൊ എന്താ ഇതിന്റെയൊക്കെ വ്യത്യാസം? അജ്ഞേയം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും, ഇപ്പൊ മേശയ്ക്ക് അകത്തിരിക്കുന്ന എന്തൊക്കെയാണ് തുറന്ന് നോക്കുന്നത് വരെ എനിക്ക് എന്താണിത്? അജ്ഞേയമാണ്. അപ്പൊ ബ്രഹ്മാജ്ഞേയമല്ല, എന്തുകൊണ്ട് നമ്മൾ നിരന്തരം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പലതരത്തിൽ. അപ്പൊ നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നങ്ങനെ അജ്ഞേയമാവും. ശരി, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതുകൊണ്ട് അത് ജ്ഞേയമാണ്. ജ്ഞേയമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ബ്രഹ്മത്തിന്റെ സവിശേഷതയാണ്. എന്താണ് അത്? നിരുപാധികമായും സ്വാഭാവികമായും, അതിന്റെ സ്വാഭാവികമായ രൂപങ്ങളെല്ലാം ജ്ഞേയമാണ്. എന്നാൽ ബ്രഹ്മത്തിന്റെ ഒരു വാസ്തവ സ്വരൂപമുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്? സ്വയം പ്രകാശം. ആ സ്വയം പ്രകാശമായിരിക്കുന്നത് പ്രമേയമല്ല, ഒരു പ്രമയ്ക്ക് വിഷയമല്ല. എന്നുവെച്ചാൽ ഒരു യഥാർത്ഥ അനുഭവത്തിന്, നമ്മള് മറ്റെല്ലാ വസ്തുക്കളെ സംബന്ധിച്ച് നമുക്ക് യഥാർത്ഥമായും അയഥാർത്ഥമായും അറിവുണ്ട്. അല്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തിന് പുസ്തകമായി അറിയാം, യഥാർത്ഥമായ അറിവാണ്. ഒന്നിനെ അതായിട്ടറിയുന്നതാണ് യഥാർത്ഥമായ അറിവ്. അങ്ങനെയുള്ള അറിവിന് വിഷയമാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. യഥാർത്ഥമായ അറിവിന് വിഷയമാകുക, അത് യഥാർത്ഥമായ അറിവിന് വിഷയമാകുന്ന ഒരുപാടുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം. അജ്ഞേയമല്ല, ജ്ഞേയമാണ്, പ്രമേയമാണ്, എല്ലാമാണ്. എന്തുകൊണ്ട്? അത് യഥാർത്ഥമായ അറിവിന് വിഷയമാകുന്നു. ഭാസ്യത എന്ന് പറയുന്നതാണ്. ഭാനത്തിന് അത് വിഷയമാകുന്നു. യഥാർത്ഥമായിട്ടോ അയഥാർത്ഥമായിട്ടോ ഏത് രീതിയിലായാലും ശരി, ഭാനത്തിന് അത് വിഷയം ആകുന്നുണ്ട്. ഇനി ബ്രഹ്മത്തിന്റെ കഥ പറഞ്ഞാലോ, അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ അത് ഭാനത്തിന് വിഷയമാകുന്നുണ്ടോ, അജ്ഞേയമാകുന്നുണ്ടോ, അത് പ്രമേയമാകുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആ അതിന്റെ സ്വാഭാവികമായ രൂപത്തിൽ അത് പ്രമേയമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നതെല്ലാം എന്താണ്? ബ്രഹ്മത്തിന്റെ തന്നെ സ്വാഭാവികമായ രൂപങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നാമരൂപമായി അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചത്തെ എടുത്താൽ. ആ നാമരൂപമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം, അതിനെക്കുറിച്ച് നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് യാതൊരു ബോധമുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തത്വം വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കണം. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അത് വിഷയമല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ വിഷയമാക്കി ചർച്ച ചെയ്യുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കിതിനെ കുറിച്ചെല്ലാം അറിയാം. പുസ്തകത്തെ കുറിച്ചും മേശയെ കുറിച്ചും മൊബൈലിനെ കുറിച്ചും ഒക്കെ അറിയാം. അപ്പോ എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് അദ്വൈതികൾ പറയുന്ന എന്താണ്? നാമരൂപാത്മകമായ എല്ലാത്തിനെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ എന്താണ് ചോദിക്കുമ്പോൾ അദ്വൈത വീക്ഷണം, അദ്വൈതികളുടെ കാഴ്ചപ്പാട്. ഭൗതികമായി പലതും തന്നെ വ്യാഖ്യാനങ്ങളുണ്ട്, അത് വേറെ. അദ്വൈത വീക്ഷണത്തിൽ എന്താ പറയുന്നത്? ഇത് ബ്രഹ്മത്തിന്റെ തന്നെ നാമരൂപാത്മകമായ ഒരവസ്ഥയാണ് ഇതെല്ലാം ചേർത്ത് പറയുന്ന. അപ്പൊ ഇത് ബ്രഹ്മമാണോ എന്ന് വെച്ചാൽ ഉറപ്പിച്ചു പറയാൻ പറഞ്ഞു ഇത് ബ്രഹ്മം തന്നെ. ഇനി അദ്വൈതത്തിൽ തന്നെ വേണമെങ്കിൽ ഇതിനെ ഉറപ്പിച്ചു പറയാം ഇത് ബ്രഹ്മമല്ല. ഒന്നിനെ തന്നെ ബ്രഹ്മമാണെന്നും പറയാം ബ്രഹ്മമല്ലെന്നും പറയാം. അതെങ്ങനെ ഒന്നിനെ രണ്ടും പറയുന്നത് ബ്രഹ്മമാണെന്ന് പറയുന്നത് എങ്ങനെ? എന്താ വ്യത്യാസം? അതിനാണ് സാധാരണ ദൃഷ്ടാന്തം പറയുന്നത്. മൃത്തും ഘടകം, ലോഹവും ലോഹോപകരണങ്ങളും, സ്വർണവും ആഭരണവും, അങ്ങനെ ഒരു അതൊക്കെ ദൃഷ്ടാന്തത്തിലൂടെ വിശദീകരിക്കാൻ പറ്റും. തത്വചിന്ത അങ്ങനെയാണ്, ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. സ്വർണവും ആഭരണവും എന്ന് പറയുമ്പോൾ ആഭരണം സ്വർണമാണോ അതോ അല്ലേ എന്ന ചോദ്യത്തിനനുസരിച്ചിരിക്കും. ആഭരണം സ്വർണമാണോ സ്വർണ്ണാഭരണം? സ്വർണം സത്യം, ആഭരണം അസത്യം എന്ന് പറഞ്ഞാലോ? എന്തുകൊണ്ട് ഒരു സ്വർണത്തിൽ നിന്ന് പല ആഭരണങ്ങളും ഉണ്ടാക്കാം? അപ്പൊ ഇപ്പൊ വളയായിരിക്കുന്നു, നാളെ ഇത് കമ്മലാകുന്നു. അപ്പൊ ആഭരണം സത്യമാണോ അസത്യമാണോ? അത് സ്വർണം മാത്രമാണോ സത്യം? ഏതാണ്? ഏതാണ് ആഭരണം സത്യമാണോ അസത്യമാണോ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ അത്? നമ്മൾ ഏത് കാഴ്ചപ്പാടിൽ പറയുന്നു എന്നുള്ളതിനനുസരിച്ച് രണ്ട് കാഴ്ചപ്പാടും മനസ്സിലാക്കിയിരിക്കും. അതിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയാൽ പോയി അദ്വൈതമാകത്തില്ല. ദൈവം നൽകുന്ന സമയം ദർശനം ഇതിന്റെ വ്യാഖ്യാനത്തിലൊക്കെ പലരും അതിന്റെ ഒരു ഭാഗികമായ അതാണ് ഗുരു പറയുന്നത്. ഒറ്റയർത്ഥം നിരാധാരമല്ല. ഒറ്റയർത്ഥം എഴുതി വച്ചിരിക്കുന്നത് ആൾക്കാരിൽ പല തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. ഇത് ആദ്യം ആഭരണം എങ്ങനെയാണ് അസത്യം ആവുന്നോ സ്വർണത്തിൽ നിന്ന് വേറിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിൽ തന്നെ സ്വർണത്തിൽ നിന്ന് വേറിട്ട ആഭരണം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് എന്നൊരാള് അറിയുകയാണെങ്കിൽ, അയാൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, അയാളുടെ ആ ചിന്ത അങ്ങനെ അയാൾ അറിയുന്ന ആഭരണം അതെല്ലാം സത്യമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആഭരണത്തെ അസത്യം എന്ന് പറയാൻ പറ്റൂ. അപ്പൊ പറയും എന്താണ് ആഭരണം എന്ന് പറയുന്നത്? വെറും നാമവും രൂപവും മാത്രമാണ്, സ്വർണം മാത്രമാണ് സത്യം. ആചാരംഭണം വികാരവും നാമദേവും മൃത്യുകയും തീവ സത്യം. എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഋഷിമാര് പറഞ്ഞ അതാണ്, നാമരൂപങ്ങൾ അസത്യമാണ് എന്ന് പറയുന്നതാണ്. അത് വേറെയാണ് എന്ന് ധരിക്കുമ്പോൾ അപ്പോഴാണ് അത് അസത്യമാണ്. ഇത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആണെന്നുള്ളൂ. അപ്പോ സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരാഭരണം എന്നൊരാൾക്കൊരു ബുദ്ധി ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് അയാളുടെ അറിവ്? അയാൾ അറിയുന്ന സ്വർണവും ആഭരണവും അസത്യമാണ്, വേറിട്ടൊരാഭരണം അസത്യമാണ്. അപ്പം നമ്മുടെ അറിവിനനുസരിച്ചാണ് അവിടെ, അറിവിനനുസരിച്ചും അറിവിനെയുമാണ് സത്യമെന്നും അസത്യമെന്നും പറയുന്നത്. ഇനി മറ്റൊരാൾ അറിയുകയാണ് സ്വർണത്തിൽ നിന്ന് വേറിട്ട് അവിടെ ആഭരണമില്ല, ഒരു നാമമില്ല, ഒരു രൂപമില്ല. നാമമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് കൊണ്ട് പറയാനൊന്നുമില്ലെന്നാണ്. അല്ല ശബ്ദം വേറെയാണ്, എപ്പോഴും വസ്തുവല്ല ശബ്ദം, രണ്ട് രണ്ട് പദാർത്ഥമാണ്. അപ്പൊ നാമം അല്ല എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെ ഒരു ശബ്ദം കൊണ്ട് പറയാനായി ഒരു വസ്തു വേറെയില്ല. പിന്നെ ആഭരണം എന്ന് പറയുന്ന സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു രൂപമില്ല. നമ്മൾ കമ്മലും വളയൊക്കെ കാണുന്നുണ്ട്, അവിടെ സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു രൂപമുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വർണത്തിൽ നിന്ന് ആ രൂപത്തെ വേർതിരിക്കാൻ കഴിയും? അത് കഴിയും. അപ്പോ സ്വർണത്തിൽ നിന്ന് വേറിട്ട് കമ്മൽ എന്ന് പറഞ്ഞു വേർതിരിക്കാൻ ശബ്ദം കൊണ്ട് വേർതിരിക്കുന്ന ഒന്നില്ല. ഒരു പ്രത്യേക ഒരു രൂപവും ഇല്ല. വേറിട്ട് സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു രൂപമുണ്ട്, വളഞ്ഞിരിക്കുന്നതോ ഉരുണ്ടിരിക്കുന്നതോ ആ വളവും തിരിവും എല്ലാം എന്താണ്? സ്വർണത്തിൽ നിന്ന് വേറെയാണ്. അല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ ഈ ആഭരണം എന്ന് പറയുന്നത്? സ്വർണം തന്നെ. അപ്പൊ സ്വർണം തന്നെ എന്ന് പറഞ്ഞാൽ എന്തായി? സ്വർണം തന്നെ എന്ന് പറഞ്ഞാൽ എന്തായി? അത് സത്യമോ അസത്യമോ? സത്യമാണ്. അപ്പൊ ആഭരണം എന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ? സത്യമാണ് അസത്യമാവും, എങ്ങനെ സത്യമാകുന്നു എങ്ങനെ അസത്യമാകുന്നു, എന്തുകൊണ്ട് സത്യമാകുന്നു എന്തുകൊണ്ട് അസത്യമാകുന്നു. നമ്മുടെ അറിവിനനുസരിച്ച് നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അപ്പോ നമ്മളെങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. ഇത് വളരെ അദ്വൈതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും കാര്യം എടുത്ത് ആഭരണങ്ങൾ പലതുണ്ട്, മാല, വള, കമ്മൽ എല്ലാം. അതിന് ഒരാൾ പറയുകയാണ് അസത്യം എന്ന് പറഞ്ഞാൽ ശരിയാണെന്നുണ്ട്, അയാൾ അതന്നെ അങ്ങനെയാണ് കാണും. വേറൊരാൾ സത്യം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അയാൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുര്യം ഇങ്ങനെ പലതുണ്ട്. ഈ സ്ഥൂല, സൂക്ഷ്മ, കാരണ, തുര്യങ്ങൾ എല്ലാം നമ്മൾ അറിയുന്നതാണ്. ഇതന്നെ സത്യമാണോ അസത്യമാണോ? ഇതൊക്കെ സത്യമാണ്, സത്യമാണ്. എങ്ങനെ സത്യമാവും? ഇങ്ങനെ ഇതൊക്കെ സത്യമാകുന്നു. നിരുപാധികമായ തത്വത്തിൽ നിന്ന് അന്യമല്ലെന്നറിഞ്ഞാൽ ഇതെല്ലാം സത്യം. ഇതൊക്കെ വേറെയാണെന്നറിഞ്ഞാൽ ഇതെല്ലാം അസത്യം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത്രയാണല്ലോ, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുല്യം, ഇത്ര ഈ രീതിയിലെ നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം, ഇത് സത്യമാണോ മിഥ്യയാണോ? ഇതിനെ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയും, വിശദീകരിക്കാൻ കഴിയും. സത്യം എന്നുള്ള രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ബ്രഹ്മം എന്ന് പറയും. അസത്യം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തു പറയും? മായ. രണ്ടു രീതിയിലും ഗുരുദേവൻ ഇതിനോട് വിശദീകരിക്കുന്നു. വേറെ തിരിച്ചറിയണം എങ്ങനെയാണ് രണ്ട് രീതിയിലും വരുന്നത്. നാമരൂപം ഇതം സർവം ബ്രഹ്മയവേദി വിജീയതേ. നാമരൂപാത്മമായിരിക്കുന്ന ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, സത്യമാണോ അസത്യമാണോ? സത്യം തന്നെ. എന്നാ ഇത് നേരിട്ടതൊക്കെ അസത്യമാണെന്ന് പറയും. എങ്ങനെ? എവിടെ പറഞ്ഞിരിക്കുന്നു? അസ്ഥി ചെയ്ത് സത്ഭനം കർവം, നാസ്തി ചെയ്ത് അസ്ഥി നാസ്തി എന്നും പറയാം, അസ്ഥി എന്നും പറയാം. ഇത് അദ്വൈതമാണ്, അദ്വൈതത്തിന്റെ പ്രക്രിയയാണത്. അതുകൊണ്ടിത് രണ്ടു തരത്തിലും പറയാം, അസ്ഥി എന്നും പറയാം, നാസ്തി എന്നും പറയാം. അത് എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ പറയുന്നത് എന്ത്? അനധ്യസ്തം ഇതപി അനധ്യസ്തം സദേവ തത്. അധ്യസ്തമല്ലാത്തതെല്ലാം അധ്യസ്തമായി നിന്ന് കാണുമ്പോഴാണ് ഇത് അസത്താവും. അധ്യസ്തമല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതെല്ലാം സത്യം തന്നെ. അതായത് നാമരൂപാത്മകമായി ഇതിനെ കാണുമ്പോൾ ഇതൊക്കെ അസത്ത്, മറിച്ചത് സത്യത്തിൽ നിന്ന് അന്യമല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതെല്ലാം സത്യം തന്നെ. അവര് സ്വാഭാവികമായി എന്ന് പറയുന്ന അതാണ്, അധ്യസ്ഥമായി കാണുന്നു, ആരോപിതമായി കാണുന്നു, സ്വാഭാവികമായി കാണുന്നു എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് അജ്ഞേയമല്ല എന്ന അപ്രമേയമാണ്. അപ്പൊ പിന്നെ അതിനെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു, അതിന് അപ്രമേയമായി അറിയാം, അതാണ് ആദ്യം ചോദിച്ചത്. അതിനവിഷയമായി അറിയാം, അതെന്തുകൊണ്ട് അവിഷയമായിരിക്കുന്നു, അതിന്റെ ആവശ്യമില്ല, അതിന്റെ സ്വരൂപം തന്നെ എന്താണോ, എന്താണോ അത് സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശമായ ഒന്നിനെ പ്രകാശിപ്പിക്കേണ്ട കാര്യം അറിവെന്ന് പറഞ്ഞാൽ അതാണ് സ്വയം പ്രകാശം. അപ്പൊ അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ അതിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. അതിനറിയാൻ വേണ്ടിയിട്ടാണ് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെ ഉപയോഗിച്ച് തുര്യം വരെ എത്തി. അങ്ങനെ തുര്യം ആയിട്ട് അറിഞ്ഞാലും അപ്പൊ അറിയുമ്പോ എന്തായി, അത് വിഷയമാണ്. അതാണ് ശരി, അത് വിഷയമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാകും. ആവും, കാരണം വിഷയമല്ല എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പറയുന്നത് അത് സ്വയം പ്രകാശമാണ്. അപ്പൊ സ്വയം പ്രകാശമാണെന്ന് പറയുമ്പോൾ അത് അജ്ഞേയമായ ഒന്നല്ല. ഈ മേശയ്ക്കകത്തിരിക്കുന്ന വസ്തുവിനെ പോലെ അല്ല. എന്തുകൊണ്ട്? നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു. ചിന്തിക്കുന്ന എന്താണ്? അതിന്റെ വാസ്തവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന എന്താണോ, നമുക്ക് അതിനെ അങ്ങനെ ഒരു വിഷയമാക്കാൻ കഴിയത്തില്ല. അത് സ്വയം പ്രകാശമായ ഒന്നാണ്. ആ സ്വയം പ്രകാശമായിരിക്കുന്ന അതിന്റെ സ്വരൂപത്തെയാണ് പറയുന്നത് നിരുപാധികമാണ്. ആ നിരുപാധികമായിരിക്കുന്ന ആ തത്വം, നിരുപാധിക തത്വം, സ്വയം പ്രകാശമായ തത്വം എന്ന് പറയും. ആ തത്വത്തിലെ പ്രതീതിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുമ്പോ എന്തായി പ്രപഞ്ചം എന്ന് പറയുന്നത്? ആ പ്രപഞ്ചത്തിന് ഇവിടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുല്യം എന്നിങ്ങനെ വിശദീകരിച്ചത് പ്രപഞ്ചത്തെ തന്നെ. അപ്പൊ അതിലിപ്പോ ആ നിരുപാധികമായ തത്വത്തിലെ പ്രതീതി എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം വരും. നിരുപാധികമായ തത്വം, അതാണ് കഴിഞ്ഞ ദിവസം ചോദ്യം. നിരുപാധികമായ തത്വത്തിലെ പ്രതീതി ആർക്കാണ് ഇതിന്റെ പ്രതീതി? നിരുപാധികമായ തത്വത്തിൽ ആരാണ് ഈ പ്രപഞ്ചത്തെ അറിയുന്നത്? നിരുപാധികമായ തത്വമാണോ? ആണോ? അപ്പൊ സർവവും, ജീവൻ എന്ന് പറഞ്ഞാലും, ഈശ്വരൻ എന്ന് പറഞ്ഞാലും, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാലും, എല്ലാം ഈ പറയുന്ന നിരുപാധികമായ സ്വയം പ്രകാശമായ തത്വത്തിൽ പ്രതീതിയാണ്. അതിനാണ് സങ്കല്പം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പ്രതീതിയിൽ പെടുന്നതാണ് ആര്? ജീവനും പരമാത്മാവും എന്നെല്ലാം, ഈശ്വരൻ, ദേവന്മാര്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ആ പ്രതീതി പെടുന്നതാണ്. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ അഹംബോധത്തോടുകൂടിയും അറിയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെയാണ് ഈ അധ്യാസം സംഭവിക്കുന്നത്. അപ്പോ ഒന്നും ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രവും തരംഗങ്ങളും പോലെ, സമുദ്രത്തിൽ നിരന്തരം തരംഗങ്ങൾ ഉണ്ടാകുന്ന പോലെയാണ് എന്ത്, ഈ നിരുപാധികമായ ബോധത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടി ഇങ്ങനെ നടക്കുന്നത്. അതില് ഓരോ തരംഗവും എന്താണ്, ബോധം തന്നെ, തിര ജലം തന്നെ. അതിലെ ഓരോ തരംഗം എന്ത് ചെയ്യുന്നു, സങ്കല്പിക്കുന്നു, ചിന്തിക്കുന്നു, ചുറ്റുപാടിനുള്ളതിനെ കാണുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു. അതുപോലെയാണ് എന്ത് വരുന്നത്, ഈ നിരൂപാധികമായ ചൈതന്യത്തിലെ അതിനെ സങ്കല്പമെന്നോ പ്രതീതിയെന്നോ പ്രതിഭാസമെന്നോ ഭാനമെന്നോ ഏത് ശബ്ദത്തിനാണെങ്കിലും പറയാം, സ്വാഭാവികമായതല്ല, നിരുപാധികതയിൽ പ്രകടമാകുന്നതാണ്. ആ പ്രകടമാകുന്നതിലാണ് വരുന്ന ആര്, ഈ അഹംബോധം സമുദ്രത്തിലെ തരംഗങ്ങൾ പോലെ. ആ അഹംബോധം വരുന്നതാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഭ്രാന്തി സംഭവിക്കുന്നതോടെ ഈ ഓരോ തരംഗങ്ങളിലുമാണ് സംഭവിക്കുന്നത്. ഓരോ തരംഗങ്ങളിലുമാണ് ഈ ഭ്രാന്തി സംഭവിക്കുന്നത്, അല്ല ബ്രഹ്മത്തിന് ഭ്രാന്തി ഒന്നും സംഭവിക്കുന്നത്. ഓരോ തരംഗങ്ങളിലും ഭ്രാന്തി സംഭവിച്ചിട്ടാണ് പ്രപഞ്ചത്തെ കുറിച്ചും ബ്രഹ്മത്തെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത്, സത്യത്തെ കുറിച്ചും അസത്യത്തെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത്. ആ ഓരോ തരംഗമാണ് നമ്മൾ അഹംബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ ഭ്രാന്തി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാസം എന്ന് പറയുന്നത് ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അധ്യാസം സംഭവിക്കുമ്പം അവിടെ എന്ത് വരുന്നു, വ്യവഹാരം സംഭവിക്കുന്നു, അതിന് ജീവവ്യവഹാരം എന്ന് പറയുന്നു. അപ്പൊ മാതാപിതാക്കളുടെ സൃഷ്ടി എന്നെല്ലാം പറയുന്നത് എന്താണ്, ജീവ വ്യവഹാരമാണ്, അതാണ് ജീവസൃഷ്ടി എന്ന് പറയുന്നത്. ഈ കാണുന്ന എല്ലാം എന്താണ്, അധ്യാസം കൊണ്ട് സംഭവിച്ച വ്യവഹാരങ്ങളാണ്, അതാണ് സംസാരം എന്ന് പറയുന്നത്, അതാണ്. അപ്പോ ഏകമായിരിക്കുന്ന സ്വയം ജ്യോതിസായിരിക്കുന്ന അറിവ്, അതിനെ കുറിച്ച് പറയുന്നതാണ് അറിവിൽ അനാദിയതായി നടന്നിടുന്നതൻ തിരുവിളയാടൻ എന്ന് പറയുന്നു. അപ്പൊ അറിവിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംഭവത്തിൽ ഒരു കുമിള ആണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ആ കുമിള എന്ത് ചെയ്യുന്നു, ഇവിടെ അധ്യാസത്തിലൂടെ സ്ഥൂല സൂക്ഷ്മ കാരണ തുല്യങ്ങളെല്ലാം അറിയുന്നു, അറിഞ്ഞിട്ട് വ്യവഹരിക്കുന്നു. അതാണ് നമ്മളീ കാണുന്നില്ല പ്രവർത്തിക്കുന്നത്, ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അപ്പൊ ഏകമായ സ്വയംപ്രകാശമായ നിരുപാധികമായ ചൈതന്യത്തിൽ ഇതെല്ലാം പ്രകടമാകുന്നു. ആ പ്രകടമാകുന്നതിൽ പെടുന്നതാണ് ഈ അഹംബോധം. അപ്പൊ അഹംബോധം എന്ത് ചെയ്യുന്നു, അവിടെ അധ്യാസത്തെ ഉണ്ടാക്കി വ്യവഹരിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട്. ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്.